സൂത്ര സാന്ദ്ര ഭാഷകളുടെ മൂന്ന് പദം സൂത്രം പത്തൊൻപത് അനുഷ്ഠേയം ബാദരായണ സാമ്യശ്രുതി. ഇവിടെ ത്രയോധർമ്മസ്കന്ധ എന്ന് പറയുന്ന ശ്രുതി, സ്കന്ധശ്രുതി എന്ന് സാമാന്യമായെന്ന് പറയും. ഈ ശ്രുതിയിലായി മറ്റ് ശ്രുതികളിൽ വിധിച്ചിട്ടുള്ള ആശ്രമങ്ങളെ അനുവാദം ചെയ്യുകയാണ്. മറ്റ് ശ്രുതികൾ, ഈ ശ്രുതിയിൽ മറ്റ് ശ്രുതികളിൽ വിധിച്ചിട്ടുള്ള ആശ്രമങ്ങളെ അനുവാദം ചെയ്യുന്നു. അപ്പോ എങ്ങനെയാണോ ഗാർഹസ്ഥ്യം, അതുപോലെ മറ്റാശ്രമങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. അതിന് അങ്ങനെ അനുവാദം എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും വിധിച്ചിരിക്കണം. അത് പറയുന്നു മറ്റു സ്ഥലത്ത് വിധിച്ചിട്ടുണ്ട്. അതിന് അനുവാദം ചെയ്യുന്നത് വിധിയെ തുടർന്നാണെന്നുള്ളതിനാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. വൈദികമായ ഉദാഹരണം പറഞ്ഞു. തസ്മാത് തുല്യം അനുഷ്ഠേയത്വം ഗാർഹസ്ഥ്യേന ആശ്രമാന്തരസ്യ. അതുകൊണ്ട് ഗാർഹസ്ഥ്യം എങ്ങനെയാണോ അനുഷ്ഠേയമായിരിക്കുന്നത്, അത് അനുഷ്ഠിക്കേണ്ടത് മനുഷ്യന്റെ കർത്തവ്യമായിരിക്കുന്നത്, അതുപോലെ മറ്റാശ്രമങ്ങൾ, ഇവിടെ പ്രധാനമായും മറ്റാശ്രമം എന്ന് വെച്ചാൽ സന്യാസം. എന്തിന് സന്യാസം സ്വതന്ത്രമായി അനുഷ്ഠിക്കണമെന്ന് പറയുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് സന്യാസം സ്വതന്ത്രമായി അനുഷ്ഠിക്കണമെന്ന് പറയുന്നു? ജ്ഞാനത്തെ സ്വതന്ത്രമാക്കും. ജൈമിനിയുടെ സിദ്ധാന്തത്തിൽ നിന്ന് ജ്ഞാനത്തെ സ്വതന്ത്രമാണ്. ജൈമിനിയെ സംബന്ധിച്ച് ജ്ഞാനം കർമ്മസംബന്ധിയാണ്, അതിനെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ അതിനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിന്ത. ജ്ഞാനം സ്വതന്ത്രമാണ്, അതിന് കർമ്മവുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അത് സ്വതന്ത്രമായി അത് വേണമെങ്കിൽ അതിനൊരാശ്രമം വേണം. വൈദിക നിയമം അനുസരിച്ച് അതിനുള്ള ആശ്രമം സന്യാസമാണ്. ആ രീതിയിലാണ് ഇവിടുത്തെ ചർച്ച. തഥാ ഏതമേവ പ്രവ്രാജിനോ ലോകമിച്ഛന്ത പ്രവ്രജന്തി തേസ്വേദി അനുവചനാദിഭി ഉദാഹരണത്തിൽ പ്രവ്രാജന ലോകമിച്ഛന്ത പ്രവ്രജന്തി എന്ന് പറയുന്നതിന് മുമ്പ് ബ്രാഹ്മണ വിവിധ ഷന്തി വേദാനുവചനേന എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. ബ്രാഹ്മണൻ ഈ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നു. വേദാനുവന് വേദ സ്വാധ്യായത്തിലൂടെ യജ്ഞത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിവ്രജനത്തെ കുറിച്ച് പറയുന്നു. അതാണ് ഇവിടുത്തെ സംഭിവ്യാഹാരം, രണ്ടിനും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അനുഷ്ഠേയത്വം തുല്യമാണ്. ഗർഹസ്ഥ്യത്തിനും എങ്ങനെയാണോ അനുഷ്ഠേയമായിരിക്കുന്നത് അതുപോലെ സന്യാസാശ്രമവും അനുഷ്ഠേയമാണ്, അതും ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടത് അങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ യാവജീവ ശ്രുതി മരണം വരെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ജൈമിനി പറയുന്നത് കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. കർമ്മത്തെ പറഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ സന്യാസിക്കും പറഞ്ഞിരിക്കുന്നു. അപ്പൊ കർമ്മം അനിഷ്ഠേയമാണെങ്കിൽ, ഗർഹസ്ഥ്യം അനിഷ്ഠേയമാണെങ്കിൽ സന്യാസം അനിഷ്ഠേയമാണ്. ഇമേ അരണ്യേ ശ്രദ്ധ തപൈത്യുപാസത്തെ. ഇവിടെ ആദ്യം പറഞ്ഞിടത്ത് ഗർഹസ്ഥ്യത്തോടൊപ്പം സന്യാസം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ഇമേ അരണ്യേ ശ്രദ്ധ തപൈത്യുപാസത്തെ ത്യസ്യജ പഞ്ചാഗ്നി വിദ്യ. ഇവിടെ വാനപ്രസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ട് അത് പഞ്ചാഗ്നി വിദ്യയോടൊപ്പം പറഞ്ഞിരിക്കുന്നു. ശാന്തോക്യത്തിന് രണ്ടാശ്രമങ്ങളെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. പഞ്ചാഗ്നി വിദ്യ ഗൃഹസ്ഥന്റെ അനുഷ്ഠാനമാണ്. അപ്പൊ അതോടൊപ്പം വാനപ്രസ്ഥത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആശ്രമങ്ങൾ ഗൃഹസ്ഥാശ്രമം മാത്രമല്ല, അതിനോടൊപ്പം സന്യാസവും പറഞ്ഞിട്ടുണ്ട്, വാനപ്രസ്ഥവും പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അരണ്യ ശ്രദ്ധ തപൈത്യുപാസതേത്യസിജ പഞ്ചാഗ്നി വിദ്യ. നിയത്തോക്തം തപേവ ദ്വിതീയ ഇത്യാദിഷു ആശ്രമാന്തര അഭിധാനം സന്നിഗ്ധമിതി. തപേവ ദ്വിതീയ എന്ന് പറയുന്നിടത്ത് ഏതെങ്കിലും മറ്റേതെങ്കിലും ആശ്രമത്തെ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, അവിടെ സന്ദേഹമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു പറയുന്നുണ്ട്. നിഷദോഷ നിശ്ചയകാരണ സ്വഭാവ അവിടെ നിശ്ചയിക്കാം എന്താണെന്നോ. തപ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തിനാണ് പറയുന്നത്? ത്രയോ ധർമ്മസ്കന്ധ ഇതിഹി ധർമ്മസ്കന്ധ തൃത്വം പ്രതിജ്ഞ. തപ എന്ന് പറയുന്നത് എന്താണ്? അവിടെ വ്യക്തമല്ല. എന്താ അസിനത്തെ പറയുന്നു? പിന്നെ വ്യക്തമാണ്, കാരണം അതിനു മുമ്പ് ത്രയോ ധർമ്മസ്കന്ധ സ്കന്ധശ്രുതിയിൽ ത്രയഹ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാശ്രമങ്ങൾ ഇപ്പൊ മൂന്ന് വേണമല്ലോ. അതൊന്ന് അത് ഓരോന്നും പറയുന്നു. ഒന്ന് ഗൃഹസ്ഥാശ്രമമാണ്, യജ്ഞദാനം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. മറ്റേത് അരണ്യ വനത്തിൽ തപശ്രദ്ധ എന്നെല്ലാം പറഞ്ഞുള്ളത് വനപ്രസ്ഥനാണ്. അത് വ്യക്തമാണ് അവിടെ. ഇത് ഈ ധർമ്മസ്കന്ധത്തിൽത്വം പറഞ്ഞത് എന്നുവെച്ചാൽ യജ്ഞാദയോ ഭൂയാംസോ ധർമ്മ ഉത്പത്തി ഭിന്ന സന്ധ അന്യത്ര ആശ്രമസംഭാവ തൃപ്തി അന്തർഭാവീതം ശക്യന്തേ. യജ്ഞാദികളെ അവിടെ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം പ്രത്യേകം പ്രത്യേകം വിധിക്കുന്നവയാണ്. ഉത്പത്തി ഭിന്നങ്ങളാണ് എന്ന് വെച്ചാൽ അതിനെല്ലാം ഭിന്ന ഭിന്ന വാക്യങ്ങളിലൂടെ വിധിക്കുന്നവയാണ് യജ്ഞാദികൾ. സ്വാധ്യായോ അധ്യേതവ്യം അഗ്നിന യജയത ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം വിധിക്കുന്നതാണ്. അന്യത്രാശ്രമസംബന്ധ തൃപ്തി അന്തർഭാവീതം ശക്യത. അത് ഇതിനെല്ലാം ആശ്രമവുമായിട്ട് ബന്ധമില്ലാതെ മൂന്നെന്ന് അങ്ങനെ പറയാൻ കഴിയും. യജ്ഞാദികൾക്ക് ആശ്രമസംബന്ധമുണ്ട്, തപസ്സിനുമുണ്ട്. ആശ്രമസംബന്ധം അത് വനപ്രസ്ഥന്റേതാണ്. തത്ര യജ്ഞാദിനങ്കോ ഗൃഹസ്ഥാശ്രമ ഏകോ ധർമ്മസ്കന്ധ വിശദീകരിക്കുന്നു. യജ്ഞാദികളെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഒന്ന് ഗൃഹസ്ഥാശ്രമം, അതാണ് ഒരു ധർമ്മവിഭാഗം. ധർമ്മസ്കന്ധവും നിർദ്ദിഷ്ട ബ്രഹ്മചാരിച്ച സ്പഷ്ട ആശ്രമ നിർദ്ദേശ അടുത്ത് ബ്രഹ്മചാരി എന്ന് പ്രത്യേകം പറഞ്ഞു ശ്രുതി തന്നെ. അതൊരു ആശ്രമമാണെന്നുള്ളത് സ്പഷ്ടമാണ്. ബ്രഹ്മചരി ആശ്രമം നൈഷ്ഠികനാണെന്ന് ഭാഷകാരം വ്യാഖ്യാനിച്ചു. തപ ഇത്യവി കോ അന്യ തപപ്രധാന ആശ്രമമാണ് ധർമ്മസ്കന്ധ അഭ്യവേത്. പിന്നെ തപ എന്ന് പറഞ്ഞ പിന്നെ ഏതാ ഒന്ന് അവശേഷിക്കുന്നു, വാനപ്രസ്ഥ. വാനപ്രസ്ഥ ആശ്രമമല്ല പിന്നെ തപപ്രധാനമായ ആശ്രമം ഏതാ ഉള്ളത്? കൃച്ഛ്രം ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങൾ വാനപ്രസ്ഥനല്ലാതെ ആർക്കാ അനുഷ്ഠിക്കാൻ കഴിയുന്നു. അത് ഒരാശ്രമമാണ്. അല്ല, അതും ആശ്രമം തന്നെ. ഇവിടെ പറയുന്നത് നൈഷ്ഠികം. കാരണം എന്തുകൊണ്ട്? ഇവിടെ ഏകവാക്യത, എല്ലാത്തിനും ഫലത്തെ പറഞ്ഞിരിക്കുന്നു. ഈ മൂന്ന് കൂട്ടരും ബ്രഹ്മലോകത്തിൽ പോകുന്നു. ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി, ബ്രഹ്മനിഷ്ഠൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഉപകുർവാണെന്ന് എന്താണ്? വേദാധ്യയനമല്ലാതെ ഫലമില്ല. അയാളുടെ വ്രതത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്, അയാളുടെ പുണ്യഫലം എന്ന് പറയുന്നത് ബ്രഹ്മലോകപ്രാപ്തിയല്ല. അയാൾക്കും വ്രതവും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഫലം എന്താണ്? വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണത്. അർത്ഥജ്ഞാനപൂർവകമായിട്ടുള്ള സ്വാധ്യായത്തിന് വേണ്ടിയിട്ടാണ്. അത് ബ്രഹ്മചര്യം തന്നെ, അതിന് ഫലമില്ലെന്നേ പറയുന്നു. വേറെ ആശ്രമം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. ബ്രഹ്മചാരി ഇതിച്ച സ്പഷ്ട ആശ്രമം. ബ്രഹ്മചാരി എന്ന് പറയുന്നത് സ്പഷ്ടമായ ആശ്രമം നിർദ്ദേശമാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ പുണ്യലോകം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ്? ഗുരുകുലത്തിൽ തന്നെ താമസിച്ച് ശരീരത്തെ അവസാദനം ചെയ്യും എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ നിശ്ചിത ബ്രഹ്മചാരിയാണ്. നിശേഷാർത്ഥം കിട്ടും. അല്ല, ബ്രഹ്മചാരി ആശ്രമം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. ബ്രഹ്മ ഉപനയനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി ആശ്രമത്തിലാണ് സമാവർത്തനം വരെ. ഫലം കൊണ്ടിവിടെ വേർതിരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇമ്മേ അരണ്യീതിച്ച ആരണ്യലിംഗാത് ശ്രദ്ധാ തപോഭ്യാം ആശ്രമഗ്രഹീതി. പിന്നെ ഈ ചൈമേ അരണ്യെ, അരണ്യം എന്ന് പറഞ്ഞാൽ തന്നെ സ്പഷ്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്താണ്, ഗ്രാമത്തെ ഉപേക്ഷിച്ച് അരണ്യത്തിലേക്ക് പോകുന്നവനാണ് വനപ്രസ്ഥ. അവിടെ പോയി എന്നുവെച്ചാൽ അവിടെ ഗൃഹസ്ഥധർമ്മത്തെ എല്ലാം ഉപേക്ഷിക്കും. ഗൃഹത്തിലെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാം പുത്രനെ ഏൽപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ. എന്നിട്ട് നേരെ വനപ്രസ്ഥം അങ്ങനെ പോകുന്നു. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്, എല്ലാം പുത്രനെ ഏൽപ്പിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് പോകുന്നു. പണ്ടൊരു ചെറിയ പതിപ്പാണ്. പണ്ട് അതില്ലായിരുന്നു, അതുകൊണ്ട് നേരെ കാട്ടിപ്പോവും. അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, അവർക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്താണ്? കൃച്ഛ്രം ചാന്ദ്രായണം ഇതെല്ലാം ചെയ്യും. ഇന്നതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല. എന്ന് പറയുന്ന ഇതൊന്നും ഒരിക്കലും മനുഷ്യന് ഇതിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഇതൊന്ന് പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നു ഒരു കാരണവശാലും നടക്കുന്ന കാര്യമുണ്ട്. പരിസ്ഥിതികൾ മാറിപ്പോയി, ചുറ്റുപാടുകൾ മാറിപ്പോയി. ശരിക്കും ഹർഷ സംസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒരു കാലത്തൂടെ ഹർഷം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഋഷിപ്രോക്തം. അത് ഒരിക്കലും തിരിച്ചതുപോലെ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ ആൾക്കാർ ദേഷ്യം, അതെന്താ അങ്ങനെ പറയുന്നു? ഞങ്ങളുടെ സംസ്കാരത്തെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. എങ്ങനെ അസഞ്ചീകരിച്ച് എന്ത് ചെയ്യാനാ? വനപ്രസ്ഥനാകാൻ പറ്റൂ, സന്യാസിയാകാൻ പറ്റില്ല, ഗൃഹസ്ഥനാകാനും പറ്റില്ല. പിന്നെ എന്താ ചെയ്യുന്നു? അതൊക്കെ പോവാം. പക്ഷെ ഇവിടെ പറയുന്ന, ഇവിടെ എന്താ പറയുന്നത്? ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപൈത്യുപാസത്തെ, ഇത് നടക്കുമോ? ഇതാണ് സംസ്കാരം. ഫ്ലാറ്റിൽ പോയി ടി വിയും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുവല്ലതും നടക്കുമോ? എന്നിട്ട് ഇതാണ് ആക്ഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് അനുകരണം മാത്രം, വെറുതെ ഒരു അനുകരണം, ഒരു ഭ്രമം. എന്തൊക്കെ ചെയ്യുന്നു, അത് ആരുടെയും കുറ്റമല്ല, സാധിക്കുന്ന കാര്യമുണ്ട്. ഒരിക്കലും ഇതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ പറ്റില്ല എന്നുള്ള ബോധമുണ്ടായാൽ തന്നെ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. ഇവിടെ പറയുന്ന തരത്തിൽ ഒന്ന് സാധിക്കും, ബ്രഹ്മചര്യം സാധിക്കും, സാധിക്കും, ഒരിക്കലും സാധിക്കത്തില്ല. വേദാധ്യയനം തന്നെ ഇല്ല പിന്നെ എങ്ങനെയാ ബ്രഹ്മചര്യം? സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമാണ്. ഗൃഹസ്ഥാശ്രമവും ഒരു തരത്തിലും സാധിക്കുന്ന കാര്യമില്ല. ഈ പറയുന്ന നിയമങ്ങളനുസരിച്ച് സാധിക്കും. പിന്നെ അതിൻ്റെ ഒരു അനുകരണ ഭ്രമം കൊണ്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അനുകരണ ഭ്രമം മാത്രമേ ഉള്ളൂ ആൾക്കാരിൽ, ഒരിടത്ത് എത്തത്തില്ല. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് എന്താ ബുദ്ധിമുട്ട്? പക്ഷെ എല്ലാവർക്കും ഒരു അഭിമാനമുണ്ട്, ഞങ്ങളൊക്കെ ആർഷ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. അത് വെറും ഒരു ഭ്രമം മാത്രം. കാലം മാറുമ്പോൾ പിന്നെ എങ്ങനെയാ കാലത്തെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും? നടക്കുന്ന കാര്യം, കാലം മുമ്പോട്ടേ സഞ്ചരിക്കും, ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കത്തില്ല. അത് മുമ്പോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് അതിനെ എന്താണോ വേഗത കൂടും, ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ആക്സലറേഷൻ കൂടും. അപ്പോൾ അത് സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. കാലം എന്ത് ചെയ്യും? അതിവേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്, ഒരിക്കലും നടക്കത്തില്ല. ഇതിച്ച ആരണ്യലിംഗ ശ്രദ്ധ തപോഭ്യാം ആശ്രമഗൃഹീതി തസ്മാത് പരാമർശേപി അനുഷ്ഠായം ആശ്രമാന്തരം. അതുകൊണ്ട് ഇവിടെ രണ്ട് വശങ്ങൾ, ഒന്ന് ഇങ്ങനെ ഒന്ന് പരാമർശിച്ചിട്ടേ ഉള്ളൂ, വിധിച്ചിട്ടില്ല എന്നുള്ള പക്ഷം സ്വീകരിച്ചാലും ത്രയോ ധർമ്മസ്കന്ധ എന്നെല്ലാം പറയുന്നിടത്ത് പരാമർശിക്കുക എന്ന് പറയുമ്പോൾ കേവലം അനുവാദം, അനുവാദമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും ആശ്രമം അനുഷ്ഠിക്കേണ്ടതാണ് സന്യാസം. സന്യാസം അനുഷ്ഠിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനസ്വതന്ത്രമായി, ഭാഷ്യകാരൻ ഇതേ ഉള്ളൂ, ജ്ഞാനത്തെ സ്വതന്ത്രമാക്കുക, കർമ്മവുമായി ബന്ധിപ്പിക്കുക, ഗൃഹസ്ഥനുമായിട്ട് കൂട്ടിക്കിട്ടരുത്. അതാണ് അത് ഭാഷ്യകാരൻ അതിന് യുക്തി, സാമാന്യ യുക്തി അനുസരിച്ച് ശാസ്ത്രീയ യുക്തി അനുസരിച്ച് അവനെ തെളിയിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും ബ്രഹ്മചാരിയുമായിട്ട് ഒന്നും ബന്ധിക്കാൻ പാടില്ല, അസ്വതന്ത്രമായി തന്നെ ചെയ്യണം. അത് ഇനി പറയുന്നുണ്ടല്ലോ, ഇവിടെ അടുത്തതിൽ പറയും, അതിനെ വിധിയായി സ്വീകരിക്കാം. ആശ്രമങ്ങളെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പ്രകടനത്തിൽ ഭാഷകാലം പറയുന്ന അത് സിദ്ധമാകുന്നത് സ്മൃതി ആചാരാഭ്യം, വേദത്തില് വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തതും സ്മൃതിയിലൂടെയും ആചാരത്തിലൂടെയും അങ്ങനെയാണ്. ഇത് വ്യക്തമായി പറഞ്ഞ വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, കാരണം ഇത് ഈ കാലവ്യത്യാസത്തെ കണക്കിലെടുത്തല്ല നമ്മൾ ചിന്തിക്കുന്നത്. വേദത്തിന്റെ കാലമേത്, വേദം എന്ന് പറയുന്നത് ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ്, ആ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് മനുഷ്യൻ കുറച്ചുകൂടെ പുരോഗമിച്ചപ്പോഴാണ് ഈ സ്മാർത്ത സംസ്കാരം വരുന്നത്, സ്മൃതി ആചാരങ്ങളെല്ലാം. അത് കാലം കൊണ്ട് പരിഷ്കരിച്ചാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ചൊരു കാലബോധം, ചരിത്രബോധം കൂടെ വേണം. അല്ലാതെ അന്ധമായിട്ട് ഇതെന്തോ ഒരു വലിയ അമ്പഴങ്ങയാണെന്നും പറഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ സംഗതി ആർക്കും അറിയത്തില്ല, എന്തോ ഒരു സാധനം, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് കാലം കൊണ്ടൊക്കെ ഓരോന്ന് രൂപപ്പെട്ടതാണ്. മനുഷ്യന്റെ ആ ഗോത്ര കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ വേദങ്ങളെന്നൊക്കെ പറയുന്നത്. അത് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ യുഗമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. ബ്രഹ്മചര്യവും ഒന്നുമായിട്ട് ജ്ഞാനത്തെ ബന്ധിപ്പിക്കാൻ പറ്റില്ല, സന്യാസമായിട്ട് മാത്രം. ഇവിടെ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞിടത്തൊക്കെ ദക്ഷികാരൻ അതേ പറയുന്നുണ്ട്, അല്ലാതെ ബ്രഹ്മചര്യമായിട്ടോ ഗാർഹസ്ഥ്യനുമായിട്ടോ സന്യാസത്തിൽ തന്നെ വരണം എന്നുള്ളതാണ്. അതാണ് ഈ അധികരണത്തിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് അത്. അപ്പോൾ അങ്ങനെ ഒരാശ്രമം അനുവാദ രൂപത്തിലുള്ളതാണോ വിധിയാണോ അതാണ്. ഭക്ഷ്യകാരൻ ഇക്കാര്യത്തിൽ നിർബന്ധമാണ് സന്യാസം. സന്യസിപ്പിച്ച അടങ്ങും, അത് ബ്രഹ്മചാരിയായാലും ശരി, ഗൃഹസ്ഥനായാലും ശരി, വാനപ്രസ്ഥനായാലും ശരി, രക്ഷപ്പെടണോ സന്യാസത്തിൽ വേണം. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറ്. ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ വേദം മുഴുവൻ എനിക്ക് ഓർമ്മയില്ല, പിന്നെ ഞാനിങ്ങനെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു അത് പറഞ്ഞാൽ പറയാ കാണുമായിരിക്കും, അത് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ പദത്തെ വെച്ചിട്ടല്ല ഇവിടെ ചിന്തിക്കുന്നത്. ആശ്രമം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ എങ്ങനെ വന്നിരിക്കുന്നു വ്യക്തമായിട്ട്? അത് സ്മൃതി ആചാരം, സ്മൃതിയിലൂടെയും ആചാരങ്ങളിലൂടെയും. പിന്നെ വേദമായിട്ട് അതിനായിട്ട് എന്താ ബന്ധം? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വേദത്തിൽ എങ്ങനെ വരുന്നു? അതിപ്പോ പരിവ്രജനം പലയിടത്തും പറയുന്നുണ്ട്. അത് എന്താണ്? അനുവാദമാണോ വിധിയാണോ? ഇങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ യജ്ഞം ദാനം ദിവസവേദാനുവചനേന യജ്ഞദാന തപസ് എന്ന് പറഞ്ഞാൽ അത് ഗൃഹസ്ഥാശ്രമം. അങ്ങനെയാണ് ഭാഷകാരം വ്യാഖ്യാനം. ബ്രാഹ്മണാഹ വിവിധശന്തി. കാരണം അതിൽ നിന്ന് വ്യക്തമാണ് വേദത്തിൽ ഇത് സ്പഷ്ടമായി ഈ ആശ്രമ വിഭജനങ്ങളൊന്നും ഇല്ല. അത് വളരെ സ്പഷ്ടമായി അതിനും ഭാഷകാരം അതിന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യം വരുന്നതാണ്. പക്ഷേ വേദത്തിന്റെ കാലം ഏത്? ഭാഷകാരന്റെ കാലം ഏത്? എട്ടാം നൂറ്റാണ്ട് ഇവിടെ കിടക്കുന്നു, 2000-3000 വർഷം മുമ്പുള്ള വേദം എവിടെ? പിന്നെ സ്മൃതിയുടെ കാലം എവിടെ? അപ്പോൾ ഇതുണ്ടാക്കി വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പറയും. വിധ്രുവ ധാരണ വീണ്ടും ഭക്ഷ്യകാലം പറയുന്നു. എന്തായാലും ആശ്രമത്തെ അംഗീകരിക്കണം. അത് അനുവാദമായാലും കൊള്ളാം, വിധിയായാലും കൊള്ളാം, പരാമർശമായാലും കൊള്ളാം, വിധിയായാലും കൊള്ളാം. ആശ്രമത്തെ വിധിച്ചിരിക്കുന്നു എന്ന് തന്നെ സ്വീകരിക്കാം എന്ന് പറയുന്നതിനും കുഴപ്പമില്ല. വിധ്രുവ അയം ആശ്രമാന്തരസ്യ എന്ന പരാമർശമാണ്. ഈ പറഞ്ഞിരിക്കുന്നത് എത്രയോ ധർമ്മസ്കന്ധ എന്നെല്ലാം പറയുന്നത് ഇടത്ത് ബ്രഹ്മ അമൃതത്വമേതി പ്രവ്രജന്തി എന്നെല്ലാം പറയുന്നിടത്ത് പ്രവ്രജനത്തെ സന്യാസത്തെ വിധിക്കുന്നു എന്ന് സ്വീകരിക്കാം. കേവലം പരാമർശമൊന്നുള്ളതല്ല എന്നാണ്. വിധ്രുവ അയം ആശ്രമാന്തര എന്ന പരാമർശം മാത്രം, കേവലം അതിനെ അനുവാദം അല്ലെങ്കിൽ പരാമർശം സൂചിപ്പിക്കുന്നു എന്നുള്ളതല്ല. എന്നാലും വിധിത്വ അഭ്യൂമി ഏകവാക്യത പ്രതീത ഉപരുദ്ധീയത പ്രതീയതേ ചാത്ര ഏകവാക്യത പുണ്യലോകാത്രയോ ധർമ്മസ്കന്ധ ബ്രഹ്മസംസ്ഥാസ്തു അമൃതത്വമേരി. കാരണം അവിടെ ചാന്ദുകയത്തിൽ പറയുന്നിടത്ത് അവിടെ പറഞ്ഞു ഈ മൂന്ന് കൂട്ടരും പുണ്യലോകത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മസ്വസ്ഥൻ അമൃതത്വം പ്രാപിക്കുന്നു. പുണ്യലോകത്തെ പ്രാപിക്കുന്നവര് ഗൃഹസ്ഥനും നൈഷ്ഠിക ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും. ബ്രഹ്മനിഷ്ഠ അമൃതത്വം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അവിടെ ഒരു ഈ പറയുന്നിടത്ത് തന്നെ വൈദിക നിയമം അനുസരിച്ച് അതിൻ്റെ മര്യാദ അനുസരിച്ച് ഏകവാക്യതയുണ്ട്. കാരണം എല്ലാം ഒരേ ഫലത്തെ പറയുന്നു. അപ്പോൾ അവിടെ ഒരുമിച്ച് അന്വയിക്കാം. മൂന്ന് ആശ്രമങ്ങളെ കുറിച്ച് പറയുന്നു, മൂന്നിൻ്റെയും ഫലം ഒന്നാണ്. അതിന് ഏകവാക്യത്വം വരുന്നു. പറയുന്നത് നനു വിധിത്വ അഭ്യുമേ, വിധി എന്നങ്ങനെ സ്വീകരിക്കാൻ പറ്റും. ഏകവാക്യത്വ പ്രതിവിരുദ്ധ്യത, ഇവിടുത്തെ ഏകവാക്യത്വത്തിന് വിരോധം വരും. പ്രത്യേകമായി സന്യാസാശ്രമത്തെ വിധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് പ്രതീയത ജാത്ര, ഏകവാക്യത ഇവിടെ ഏകവാക്യത്വം ഇവിടെ കാണുന്നുണ്ട്. പുണ്യലോക ഫലാത്രയോ ധർമ്മസ്കന്ധ, ധർമ്മസ്കന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്നു ഈ മൂന്നെണ്ണവും പുണ്യലോകത്തെ നൽകുന്നതാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേരി എന്ന അവസാനം പറയുന്നു, വേർതിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൽ ഏകവാക്യത്വമുണ്ട്. ഫലം എല്ലായിടത്തും ഒരേ ഫലത്തെ കുറിച്ച് പറയുന്നു. അല്ല, ഈ ഇവിടെ മൂന്ന് പേരെ കുറിച്ചും പറയുന്നുണ്ട്. മൂന്ന് പേരെ കുറിച്ച് പറയുന്നിടത്ത് പുണ്യലോക ഫലാത്രയോ ധർമ്മസ്കന്ധ, മൂന്നിടത്തും ഫലത്തെ കുറിച്ച് പറയുന്നു. ഫലത്ത് ഒരുപോലെ ഫലം വേറെ ആയിക്കൊള്ളട്ടെ, പക്ഷെ മൂന്ന് സ്ഥലത്തും എന്ന് പറയുന്നു ഫലത്തെ കുറിച്ച് പറയുന്നു. ബ്രഹ്മസ്വസ്ഥ സംസ്ഥാത്വം അമൃതത്വ ഫല. ഇവിടെ ഫലത്തെ പറയുകയാണ് തുടർന്ന് വരുന്ന ഭാഗത്ത്. അതാണ് അതിൻ്റെ ഒരുപോലെ അന്വയിച്ച് അർത്ഥം പറയാൻ കഴിയുന്നിടത്താണ്. ഇവിടെ രണ്ടും ഫലത്തോട് അന്വയിക്കുന്നുണ്ട്, അനേക വാക്യത്വം ഉണ്ട് എന്നാണ്. സത്യമേത, അനേകവാക്യതയുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിലും സതി ഏകവാക്യത പ്രതീതി പരിത്യജ്യ വിധിരേവ അഭിമന്തവ്യോ അപൂർവത്വ. പക്ഷെ ആ ഏകവാക്യതയുണ്ടെങ്കിലും അവിടെ ഒരപൂർവമായ വിധിയുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് വിധിയെ സ്വീകരിക്കാം. ഇതൊക്കെ മീമാംസയുടെ നിയമങ്ങളാണ്. ഇത്തരം ഒരു വിഷയങ്ങളെ വിഷയത്തെക്കുറിച്ച് വേദവാക്യത്തിനെ ആശ്രയിച്ചുള്ള ചിന്തയാണ് ഇവിടെ. എന്നുവെച്ചാൽ അവിടെ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊന്നും ഇതെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, സന്യാസം വേണമെങ്കിൽ അതും പറഞ്ഞാൽ പോലെ. സന്യാസത്തോട് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ സന്യസിക്കുക, അത്ര തന്നെ. എന്നുവെച്ചാൽ ശാസ്ത്രീയമായ യുക്തികൾ പ്രയോഗിക്കേണ്ട സ്ഥലത്ത് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാൻ പാടില്ല. അത് സാമാന്യ യുക്തി എന്ന് പറയുന്നത് നമ്മൾ സാറിന് പറയുന്നത് എന്താണ്? കോമൺ സെൻസ്. അത് അത് മാത്രം, അതിനെ മാത്രം ആശ്രയിച്ചിട്ട് ഇവിടെ ശാസ്ത്രീയമായ വിഷയങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അത് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അവിടുത്തെ നിയമങ്ങൾ വേറെയാണ്. അവിടുത്തെ നിയമങ്ങളനുസരിച്ച് വേണം തീരുമാനം എടുക്കും. ഇപ്പോൾ ഒരു സാമാന്യമായ ഒരു ബുദ്ധിയാണ് നമ്മുടെ ഇതെല്ലാം എന്താണ് മനുഷ്യൻ്റെ ലൗകികമായ അനുഭവ പരിചയം കൊണ്ടുവരുന്നതാണ്. എവിടെ പുകയുണ്ടോ അവിടെ തീയുണ്ടോ, ഇത് സാമാന്യ അനുഭവത്തിൽ നിന്ന് വരുന്ന ഒരു സാമാന്യ യുക്തിയാണ്. ഈ യുക്തി ഉപയോഗിച്ചിട്ട് ശാസ്ത്രീയമായ വിഷയങ്ങൾ പറ്റില്ല. ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ഇന്ന് ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഭൗതിക ശാസ്ത്രീയം എന്നാണ്. പണ്ട് ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ശാസ്ത്രം ഏതോ അത് തന്നെ. അന്നത്തെ ഇവിടുത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് ചർച്ച ചെയ്യുന്നത് വേദമാണ്. അന്നത്തെ ശാസ്ത്രീയം എന്ന് പറയുന്നത് വൈദികമാണ്, അതീ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിന് നിയമങ്ങളുണ്ട്, പല അന്വേഷണങ്ങളും പഠനങ്ങളും നിഗമനങ്ങളുമൊക്കെ ഇന്ന ഇന്ന നിയമങ്ങളെ പിന്തുടർന്നായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. അതുപോലെ പഴയ ശാസ്ത്രത്തിനുണ്ട്, വേദത്തിനുണ്ട് വ്യവസ്ഥകൾ. അപ്പൊ വേദത്തെ ആശ്രയിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലൗകിക ന്യായങ്ങളെ ആശ്രയിച്ച് ചിന്തിക്കാൻ പാടില്ല, വൈദിക ന്യായത്തെ തന്നെ സ്വീകരിക്കും. ഉദാഹരണം ഇപ്പോൾ വ്യാകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടെ വൈദിക ന്യായങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നു, ഉത്സർഗം അപവാദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പല അതുപോലെയുള്ള പല അന്തരംഗം ബഹിരംഗം എല്ലാ കാര്യങ്ങളിലും വൈദിക ന്യായത്തെ സ്വീകരിക്കേണ്ടി വരും. കാരണം അതൊരു ശാസ്ത്രമാണ്. എന്നുവെച്ചാൽ ശാസ്ത്രങ്ങൾക്കെല്ലാം ആധുനികമായാലും ശരി പ്രാചീനമായാലും ശരി അതാത് അതിൻ്റെതായ വിചാര പദ്ധതികളുണ്ട്. അതിലൂടെ പോയേ അത് നിർണയിക്കാൻ പറ്റും. അല്ല കേവല യുക്തി ഉപയോഗിച്ച് അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. ഡ്രൈവറില്ലാതെ വണ്ടി ഓടത്തില്ല, നമ്മുടെയൊക്കെ അനുഭവമാണ്. പക്ഷെ ഇന്ന് ഡ്രൈവറില്ലാതെയും വണ്ടി ഓടും, അതെങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ പാടില്ലല്ലോ. യുക്തിക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അതിന് ശാസ്ത്രീയമായ ഉപായങ്ങൾ ഇന്നുണ്ട്, അതുകൊണ്ട് അത് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഗൃഹസ്ഥം വാനപ്രസ്ഥം നൈഷ്ഠികൻ സന്യാസം എന്നൊക്കെ പറയുന്ന വേദത്തിലെ നിയമങ്ങളനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വൈദികമായ നിയമങ്ങളിലൂടെയാണ് അതിനെ നിഷേധിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും. അതുകൊണ്ട് ഭാഷ്യകാരനും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ വേദത്തിൽ നിന്നാണ് തീരുമാനിക്കേണ്ടത്, അതുകൊണ്ട് വൈദികമായ നിയമങ്ങൾ ആശ്രയിച്ചിട്ടാണ് അതിനെ ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് അപരിചിതത്വം തോന്നുന്നത് സ്വാഭാവികം, കാരണം നമുക്കിതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. വൈദിക സംസ്കാരമായിട്ട് ബന്ധമില്ല, വൈദിക വിചാരവുമായിട്ട് ബന്ധമില്ല. കാരണം കാലം മാറിപ്പോയി, അതിന് പരിചയമില്ല, അതുകൊണ്ടാണ് അപരിചിതത്വം തോന്നുന്നത്. പക്ഷെ ഭാഷകാരനെ പോലെയുള്ളവരങ്ങനെയല്ല, അവർക്ക് അതുമായിട്ട് നല്ല പരിചയമുണ്ട്, ബന്ധമുണ്ട്, അതിനെക്കുറിച്ച് ആഴത്തുള്ള അറിവുണ്ട്. അതുകൊണ്ട് വേദാർത്ഥത്തെ നിർണയിക്കുന്നിടത്തെല്ലാം ജൈമിനിയുടെ ചിന്താ പദ്ധതിയാണ് പിന്തുടരുന്നത്. പക്ഷേ അങ്ങനെ പിന്തുടർന്നാലും നിഗമനങ്ങൾ വേറെയാണ്. ഭാഷകാരൻ ജൈമിനിയുടെ നിഗമനങ്ങളെ സ്വീകരിക്കുക, ആ ടൂളുകളെല്ലാം ഉപയോഗിക്കുന്ന അത് തന്നെ. പക്ഷേ നിഗമനത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? തൻ്റെതായ നിഗമനത്തിലെത്തിച്ചേരും, അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ പോകുന്ന വഴി എന്ന് പറയുന്നത് ഒന്ന് തന്നെ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്ന് തന്നെ, ആ ന്യായങ്ങൾ യുക്തികൾ എല്ലാം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ പോയിട്ട് പറയും നിങ്ങളുടെ നിഗമനം ശരിയല്ല, ഇതാണ് അതിൻ്റെ ശരിയായ നിഗമനം. അതിനുവേണ്ടിയിട്ടാണ് ഈ വൈദികമായ വിചാരത്തെ കൂട്ടുപിടിക്കുന്നത്. എന്താ സാധിക്കില്ല എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെ രൂപപ്പെടുത്തുന്നതിന് ഭാഷ്യകാരൻ അതിനൊരു വലിയൊരു പശ്ചാത്തലമുണ്ട്. അത് മീമാംസയുടെ പശ്ചാത്തലമാണ്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് എങ്ങനെയാണ് ഭാഷ്യകാരൻ ഇങ്ങനെയുള്ള നിഗമനങ്ങൾ എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ വിപുലമായ ശാസ്ത്രപരിചയം ആവശ്യമാണ്, അതൊന്നും നോക്കില്ല. എന്നാലും നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഈ വഴിക്കൊക്കെയാണ് സഞ്ചരിച്ച്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർണയത്തിൽ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് അല്പസ്വല്പമൊക്കെ മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടിവിടെ വീണ്ടും ഭാഷ്യകാരൻ മുമ്പ് ഉപവീതത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ പരാമർശത്തിന് വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. വിധിക്ക് വേണ്ടി വേറെ ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. അതിന് പൂർവമീമാംസയിൽ തൃതീയ അധ്യായത്തിൽ ഒരു അധികരണത്തെ ആശ്രയിച്ച് അല്പസ്വല്പം കാര്യം ഇവിടെയും പറയുകയാണ്. നമ്മളത്ര പറയുന്നുള്ളൂ. ഇവിടെയും സന്യാസാശ്രമം വിധേയമാണ്. നേരിട്ട് വിധിയില്ലല്ലോ, അത് വേണ്ട. അല്ലാതെ തന്നെ ഇത് വിധിയാണെന്ന് നിർണയിക്കാം. എന്തുകൊണ്ടിത് അപൂർവമാണ്. വിധികൾ തന്നെ പലതരത്തിലുണ്ട്. വിധിശ്ചതുർവിധ, അല്ലെങ്കിൽ അപൂർവ വിധിയാണ്, അപൂർവമായി വിധിക്കുകയാണ്. മുമ്പ് എവിടെയെങ്കിലും വിധിച്ചിട്ട് പരാമർശിക്കുകയാണെങ്കിൽ അത് അനുവാദമാകും, പരാമർശം. അല്ല, നേരിട്ട് തന്നെ വിധിക്കുകയാണെങ്കിൽ അത് അപൂർവ വിധിയാവും. സ്വർഗകാമോ ചെയ്യത്തോ അപൂർവ വിധിയാണ്. അത് വേറെടുത്തൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ സന്യാസം വേദത്തിൽ അപൂർവമായി വിധിക്കുകയാണ്. സന്യസിക്കണം എന്ന് വിദ്യന്ദ്രസ്യ ദർശന. കാരണം വേറെ വിധിയൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ വിധിയായി സ്വീകരിക്കാം. വേറെ വിധിയുണ്ടെങ്കിൽ ഇതിന് അനുവാദമായി സ്വീകരിക്കാം. വേറെ വിധിയില്ലെങ്കിൽ ഇത് അപൂർവ വിധിയാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ മൂന്ന് ആശ്രമങ്ങളുടെ ഫലം എന്ന് പറയുന്നത് പരലോകപ്രാപ്തിയാണ്. അന്തിമാശ്രമത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് മുക്തി. അപ്പോൾ ഇത് ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതിന് ഒരു ഏകവാക്യത്വമുണ്ട്. അല്പഫലത്തെ നിഷേധിക്കുക, മുഖ്യഫലത്തെ സ്തുതിക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ ആശ്രമവിധിയായി എങ്ങനെ സ്വീകരിക്കാനുള്ള യുക്തി എന്താണെന്ന് പറയുന്നു. വിസ്പഷ്ടാശ്ച ആശ്രമാന്തര പ്രത്യയ ഗുണവാദകൽപ്പനയ ഏകവാക്യത്വ യോജന അനുപത്തേ പറയുന്നു. ഇവിടെ ആശ്രമാന്തരം ബ്രഹ്മസംസ്ഥോ അമൃതത്വമേദി എന്ന് പറയുന്നത് സ്പഷ്ടമായി അവിടെ സന്യാസാശ്രമത്തെയാണ് പറയുന്നത്, വിധിച്ചിരിക്കുന്നത്. അതിന് വേറെയും ശ്രുതി പറയും. അതിനെ ഗുണവാദമായി കൽപ്പിച്ചിട്ട് അർത്ഥവാദത്തിൻ്റെ ഒരു ഭേദമാണ് ഗുണവാദം എന്ന് പറയുന്നത്. വിരോധേ ഗുണവാദസ്യ എന്നാണ് ജൈമിനിയന്മാർ പറയുന്നത്. ആദിത്യ യൂപ എന്ന് പറയും. ആദിത്യ എങ്ങനെ യൂപമാകും? ആടിനെ കെട്ടുന്ന കുറ്റിയാണ് യൂപം യാഗത്തിൽ, അതെങ്ങനെ ആദിത്യനാകും? അപ്പൊ അതിനെ ഗുണവാദമായി സ്വീകരിക്കുന്നു. ഗുണവാദ രൂപത്തിലുള്ള അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആദിത്യനാകത്തില്ല, എന്നാൽ ആദിത്യനെ പോലെ ശോഭിക്കുന്നു. അതിനെ തക്ഷൻ നല്ല രീതിയിൽ പണിഞ്ഞെടുത്ത് അതിന് നെയ്യൊക്കെ പുരട്ടി അതിനെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് തുറച്ച് സൂര്യൻ്റെ പ്രകാശം തട്ടി അത് ശോഭിക്കുന്നുണ്ടപ്പോൾ അവിടെ വൈദികൻ അറിയാതെ പാടിപ്പോയതാണ് ആദിത്യോ യൂപഹ എന്നുള്ള. അതാത് അർത്ഥവാദമാണ്, അതാണ് സ്തുതി എന്ന് പറയുന്നത്. ഈ ശാസ്ത്ര ചർച്ചയിലും അർത്ഥവാദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ അതിവിടെ അർത്ഥവാദമാകുന്നു, അർത്ഥവാദമാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അർത്ഥവാദമെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സംഗതി വളരെ സൗകര്യമായിരിക്കും. അതിൻ്റെയൊക്കെ സാമാന്യ ബുദ്ധിയോടുകൂടി മനസ്സിലാക്കുന്നതിന് വളരെ സൗകര്യമായി. അത് പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. ഒരാൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നാണ്, നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരുന്നാണ്. പറയാൾ 10,000 കൊല്ലം ജീവിച്ചിരുന്നു. അപ്പോൾ ഈ 10,000 എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അത് വേറെ കാലമാണ്, അതാണ്, ഇതാണ്, ഇങ്ങനെ വ്യാഖ്യാനിച്ചതിനെ കാട് കയറ്റുന്നതിനും നല്ലത് അത് അസംഭാവ്യമായ കാര്യങ്ങളാണ്. അതൊക്കെ അർത്ഥവാദമാണ്. സാധാരണ മനുഷ്യന് 10,000 കൊല്ലം ജീവിക്കാൻ നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെ ആരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. പോരാത്തതിന് വേദം തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ശതായുർവൈ പുരുഷ. വേണമെങ്കിൽ മരിച്ചിട്ട് ജീവിക്കാം. അല്ല, അത് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ഇതാണ്. പിന്നെ പുതിയ കാലഗണനകൾ, സെക്കൻഡിന് 100 എന്നിട്ട് പിന്നെ അതിനെ മിനിറ്റാകുക, മണിക്കൂറാകുക, അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 100 വരും, അങ്ങനെ കണക്കാക്കി നോക്കുക. ഇങ്ങനെ ചില അഭ്യാസങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇതെല്ലാം അർത്ഥവാദങ്ങൾ. ശ്രീരാമൻ 11,000 രാജ്യം ഭരിച്ചു എന്ന്, ഉടനെ 11,000 പേർ എങ്ങനെ ഭരിക്കാൻ പറ്റും? അത് ഈശ്വരാവതാരമാണ്, അതുകൊണ്ട് ഭരിക്കും. സമാധാനമായി 11,000 ഭരിച്ചു. പക്ഷെ ദശരഥന്റെ കഥ പറയുമ്പോഴും പറയുന്നതാണ്, ദശരഥനും ഭരിച്ചു 11,000. അതെങ്ങനെ സംഭവിച്ചു? അവിടെ ഉത്തരം വിട്ടു. ദശരഥൻ എന്താ അവതാരമാണോ? ദശരഥൻ എങ്ങനെ 11,000 ഭരിച്ചു? അപ്പൊ ഇതൊക്കെ അർത്ഥവാദങ്ങളാണ്, സ്തുതിയാണ്. ദീർഘകാലം ഭരിച്ചു, നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു, അങ്ങനെയൊക്കെയുള്ള അർത്ഥവാദിയും നടത്താൻ മതി. കവികൾക്ക് അതിന് ദാരിദ്ര്യമില്ലല്ലോ. നിരങ്കുശ കവയൊക്കെ അവരുടെ യുക്തിയും നിയമങ്ങളും ഒന്നും അനുസരിച്ചല്ല, ഭാവനയ്ക്കനുസരിച്ചാണ് വർണ്ണിക്കുന്നത്. കാവ്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതുപോലെ ഇവിടെയും അർത്ഥവാദങ്ങളുണ്ട്, അർത്ഥവാദമായി സ്വീകരിക്കുക. പിന്നെ വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അർത്ഥവാദം, ഏത് അർത്ഥവാദം, ഏത് അർത്ഥവാദമല്ല, ഏതുവരർത്ഥവാദം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജൈമിനിയുടെ അഭിപ്രായം വേറെ, ഭാഷകാരന്റെ അഭിപ്രായം വേറെ. ജൈമിനി ഋഷിയാണ്, അതുകൊണ്ട് ജൈമിനി പറഞ്ഞ് ഞാൻ സ്വീകരിക്കുന്നു, ഭാഷകാരനും നിലപാടേ ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്, ജൈമിനി പറയുന്നത് അർത്ഥവാദമാണ്. ഭാഷകൻ പറയുന്ന അർത്ഥവാദമല്ല, ഇതൊരു വിധിയാണ്, സന്യാസം വിധിച്ചിരിക്കുകയാണ്. ഉത്പത്തി വിധി, അധികാരവിധി, നിയമവിധി, അപൂർവവിധി, മീമാംസയിലേക്ക് പോകണം. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചെല്ലാം ഇതെല്ലാം കുറേയൊക്കെ എന്തു വരുന്നു, വ്യാകരണത്തിലും പഠിച്ചിരുന്നു. നിയമവിധി വന്നിട്ടില്ലേ, പിന്നെ വിധി വന്നിട്ടില്ലേ, അത് മീമാംസാശാസ്ത്രത്തിലുണ്ട്. അതിലൊന്നാണ് ഈ അപൂർവവിധി, മുമ്പില്ലാത്ത വിധിക്കുക എന്നുള്ളത്. അതിനെ കുറിച്ചാണ് ഇവിടെ പൂർവക്ഷി ജൈമിനി പറയുന്നു. വിസ്പഷ്ടാശ്രമാന്തര പ്രത്യം, ഇവിടെ സ്പഷ്ടമായും ഒരാശ്രമത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രത്യം എന്ന് വെച്ചാൽ ഞാൻ ഗുണവാദ കൽപ്പനയാ, ഇതിനർത്ഥവാദമായി സ്വീകരിച്ചുകൊണ്ട് ഏകവാക്യത്വ യോജന അനുഭവത്തിൽ, ഇവിടെ ഏകവാക്യത്വത്തെ സ്വീകരിക്കുന്നത് ശരിയല്ല. ബ്രഹ്മസംസ്തമണതത്വം വേദി എന്ന് പറയുന്നത് സ്തുതിക്കുകയാണ്, അല്ല അവിടെ ഒരു ആശ്രമത്തെ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാണ്. എന്നുവെച്ചാൽ ജൈമിനിക്ക് സന്യാസം പാടില്ല, വാശിയാണ്. അപ്പൊ അതിന് സമാനം പറയുന്നു ധാരണവത്. ഒരു ഉദാഹരണം പറയുന്നു, യഥാ അധസ്ഥാദ സമിതം ധാരയൻ ഉദ്രവേ ഉപരിഹി ദേവേഭ്യോ ധാരയതി, ഇവിടെ എന്താണ് ഇത്യത്ര സത്യാമപി അധോധാരണേന ഏകവാക്യത പ്രതിയുതു വിധീയതേ ഏവ ഉപരിധാരണം അപൂർവത്വ. പ്രേതാഗ്നിഹോത്രം എന്ന് പറയുന്നത് യജമാനൻ യാഗത്തിൻ്റെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്നിഹോത്രം നടത്തിയിട്ട് ആ അഗ്നിഹോത്രത്തിൽ നിന്ന് അഗ്നിയെടുത്ത് യജമാനെ ദഹിപ്പിക്കുക, അതാണ് പ്രേതാഗ്നിഹോത്രം. പണ്ട് നടന്നിരുന്ന കാര്യം. അപ്പോൾ അതിനെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ അഗ്നിയിൽ ഹവിസ് അർപ്പിക്കണം. അപ്പോൾ അഹവിനി അഗ്നിയിലേക്ക് ഹവിസ് കൊണ്ടുപോകുമ്പോൾ ഈ ഹവിസ് ഹവിസ്സെടുക്കുന്നത് സുർക്കിൽ ഹവിസ്സെടുത്ത് കൊണ്ടുപോകും. അതിൽ സമിത് അടിയിൽ വയ്ക്കണോ മേളിൽ വയ്ക്കണോ, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അധസ്ഥാ സമിതം ധാരയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജുഹുവിൻ്റെ അടിയിൽ സമിത്ത് വച്ച് കൊണ്ട് നേരെ അഹവിനീയ അഗ്നിക്ക് സമീപത്ത് പോവുക, അവിടെ അർപ്പിക്കുക എന്നുള്ളത്. ധാരയൻ ഉദ്രവേ എന്ന് വെച്ചാൽ തന്നെ നേരെ പോവുക എന്നുള്ളതാണ്. ദുർഗത അഭിമുഖമായി പോവുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദേവന് വേണ്ടി അഭിസർപ്പിക്കുമ്പോൾ ഉപരിഹി ദേവേഭ്യോ ധാരയതി, അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ സമയത്ത് ജുഹുവിൻ്റെ മേളിൽ വെച്ച് വേണം അവിടെ അർപ്പിക്കേണ്ടത്. അവിടെ ഉപരിഹി ദേവേഭ്യോ ധാരയതി, ദേവന്മാർക്ക് ഹവിസിനെ അർപ്പിക്കുമ്പോൾ ഉപരി ധാരയതി എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ വിധിയായി സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു വിധിയാണ്. അത് വിധിയായി സ്വീകരിച്ചു എന്തുകൊണ്ട് ഇവിടെ ഒരു അത് മാറ്റണം. ധാരയതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ധാരയടി എന്ന് പറയുന്നത് ലിംഗ് ലോട്ട് എന്റെ നിശ്രവണം ഇല്ലല്ലോ. ഇത് ലേട്ടിന്റെ പ്രയോഗമാണ്. ലിംഗ് അർത്ഥ ലേട്ട്. ലേട്ടിന് പല നിയമങ്ങളാണ്. ലേട്ട് പല ഭാഗത്ത് ലട്ട് പോലെ തന്നെ ഇരിക്കും. ലിംഗർത്ഥ ലേട്ടെന്ന് പറയുന്നുണ്ട്. എവിടെ ലേട്ട് കണ്ടു കഴിഞ്ഞാലും അത് ഏതർത്ഥത്തിലായിരിക്കും? ലിംഗിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് വിധിയാണ്. അത് ചിലടത്ത് ലങ് പോലെ ഇരിക്കും, ചിലടത്ത് ലുങ് പോലെ ഇരിക്കും. അട്ടാകവും വിധിക്കും ഛന്ദസ്. അതുകൊണ്ട് അത് ലങ് പോലെ ഇരിക്കും. എന്നുവെച്ചാൽ സ്പഷ്ടമായി ലിംഗിന്റെ ശ്രവണം ഇല്ലെങ്കിലും ലേട്ട് പലതരത്തിൽ വരാമെന്നുള്ളത് ഇതൊക്കെ വിധിയായി സ്വീകരിക്കുക എന്നുള്ള. അപ്പൊ ഇവിടെ ഏകവാക്യതയെ മറിച്ചിട്ട് ഹി എന്നുള്ളൊരു ശബ്ദം വന്നല്ലോ ഇടയ്ക്ക്. ഐ ശബ്ദം ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊരു ഭാഗത്തെ മാറ്റിയിട്ട് ഇവിടെ വിധിയെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഇത് ജീമിനി എന്നെ പറഞ്ഞ ന്യായമാണ്. അതാണ് പറഞ്ഞത് വൈദികമായ യുക്തി. ആ യുക്തി അനുസരിച്ച് ബ്രഹ്മസംസ്ഥവും അമൃതത്വമേതി പോലെയുള്ള ഭാഗങ്ങളിലും പരിവ്രജനത്തെ വിധിക്കുന്നതായി സ്വീകരിക്കാൻ ദോഷമൊന്നുമില്ല. അത് അനുവാദമെന്ന് കൽപ്പിക്കേണ്ട കാര്യമില്ല. വിധിയായും സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇത് ഈ ഒരു മന്ത്രത്തിൽ പറയുന്ന കാര്യം അതിൻ്റെ സാരം ചുരുക്കി പറഞ്ഞാണ്. പ്രവ്യവസായിയുടെ മൂന്നാമത്തെ അധികരണം, മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഈ അധികരണത്തിലാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പൂർവശങ്ങൾ, തർക്കങ്ങളും വിതർക്കങ്ങളും ഇതെങ്ങനെ ശരിയാകും? കാര്യം നിസ്സാരമാണ്. അടി വയ്ക്കണം മേളി വയ്ക്കണം, പക്ഷെ അതങ്ങനെ എളുപ്പം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ വിചാരിക്കും അടി വെച്ചാലെന്താ മേളി വെച്ചാലെന്താ, ഇതാ അങ്ങ് തീയിലോട്ട് ഇട്ടാ പോരെ. ശരിയായ അപൂർവം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയെങ്കിലും ചുഴറ്റി അറിഞ്ഞാൽ പോരാ ഗണോദ്യമം നടത്തുന്ന കൃത്യ അല്ല. ഞാൻ വെറുതെ പറഞ്ഞു മേളെന്ന് വെച്ചാൽ മേളി വയ്ക്കണം. കൃത്യമായ സംഗതികൾ അനുസരിച്ച് ചെയ്താലേ പറ്റൂ. ഭേദഗതിയൊന്നും വരുത്താൻ പറ്റില്ല. വരുത്തുന്നുണ്ടെങ്കിൽ അത് ജൈമിനി ജൈമിനി അത് നല്ലോണം ചിന്തിച്ചിട്ട് തീരുമാനിച്ചിരിക്കണം ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യണം, മാറ്റി ചെയ്യുക. വൈദികമായ കർമ്മത്തെ പറ്റും കേട്ടോ. വിനോദയോഗത്തിലൊക്കെ അതാകാം, കാരണം അതൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, വേദത്തെ വിധിച്ചിട്ടില്ലല്ലോ. അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സൗകര്യം പോലെ കുറച്ച് ചുരുക്കാം, കുറച്ച് വലുതാക്കാം. ഇത് മാറ്റാൻ പറ്റില്ല, ഇതിൽ തൊടാൻ പറ്റില്ല. തൊട്ടാൽ അപൂർവമില്ല, ഫലവുമില്ല. അത് ആര് തീരുമാനിച്ചു? ജൈവിനെ തീരുമാനിച്ചു. അല്ലെങ്കിൽ പിന്നെ അതിൽ അങ്ങനെ മുമ്പ് വിചാരം ചെയ്ത് തീരുമാനിച്ച് ജൈമിനിയെയും ചിലപ്പം വ്യാഖ്യാനം വേണ്ടി വരും. അങ്ങനെ വന്ന് വരുന്ന കുമാരനഭട്ടനോ ഗുരുവോ പാർത്ഥസാരഥിയോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ തീരുമാനിച്ചതിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൽപ്പസൂത്രങ്ങളിലോ അങ്ങനെ അതിനകത്ത് അതിനപ്പുറം നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കർശനമായ വിധികളാണ്. അപ്പോൾ ഇവിടെ വിധിയെ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രത്യക്ഷമായ വിധിയുടെ ശ്രവണമില്ലെങ്കിലും എന്താണ് ഏകവാക്യത്തെ ഭഞ്ജിച്ച് രണ്ടാക്കിയിട്ട് വിധിയെ സ്വീകരിക്കാതുകൊണ്ട് സന്യാസം വിധേയമാണ് എന്നാണ്.